ശൂന്യത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ശൂന്യം എന്താണെന്ന് പറയാൻ പറ്റില്ല. ശൂന്യം എന്ന് പറഞ്ഞാൽ ശൂന്യം ഒന്നുമില്ല, അത് വിശദീകരിക്കാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരു ശൂന്യത്തിൽ നിന്ന് എന്ന് വെച്ചാൽ സത്തിന് നേരെ വിപരീതം, അതാണ് ശൂന്യം. അങ്ങനെ വേണമെങ്കിൽ പറയാം, സത്തല്ലാത്ത ഒരു ശൂന്യത്തിൽ നിന്ന്. അപ്പൊ സത്തിന് നേരെ വിപരീതമായി എന്ന് പറയാനാണ് അസത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അസത്തിന് ശൂന്യം എന്ന് പറയും. എന്താണ് അസത്തിന് നേരെ വിപരീതം? അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായെന്ന് പറയും. പക്ഷേ ഇവിടെ അസത്തെന്നുള്ള ശബ്ദം ഉപയോഗിച്ചെങ്കിലും അത് ശൂന്യമല്ല എന്ന് കാണിക്കാനാണ് വാസനാമയം എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത് പറഞ്ഞെന്താണ് ബീജാതങ്കുരം. ബീജാങ്കുരം എന്ന് പറയുന്ന ഈ ദൃഷ്ടാന്തം രണ്ടു കൂട്ടരും പറയും, ശൂന്യവാദികളും പറയും, പിന്നെ സത്കാര്യവാദികളും പറയും. ശൂന്യവാദി എന്താണ് പറയുന്നത്? ഈ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുന്നു, ശൂന്യത്തിൽ നിന്നാണ് ഉണ്ടായത്, അത് ഒരു ബീജം, ആ ബീജം നശിച്ചിട്ടാണ് അതിൽ നിന്ന് അങ്കുരം ഉണ്ടാകുന്നത്. അപ്പൊ നാശത്തിൽ നിന്നാണ് അങ്കുരം ഉണ്ടായത്, അതിന്റെ പൊടിപ്പ്. അപ്പൊ ശൂന്യത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയും. അതാണ് ശൂന്യവാദികളുടെ അഭിപ്രായം. സത്കാര്യവാദി എന്താണ് പറയുന്നത്? അതിന് നേരെ വിപരീതം. അവർ പറയുന്നത് ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ആ കാര്യം കാരണത്തിൽ ഉണ്ടായിരുന്നു, ശൂന്യമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ വിത്തിൽ വൃക്ഷം ഉണ്ടായിരുന്നു, അതിനാണ് സത്കാര്യവാദം എന്ന് പറയുന്നത്. കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് വെറും ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശൂന്യം. എന്ന് വെച്ചാൽ വിത്ത് പൂർണ്ണമായും നശിച്ചിട്ടാണ് വൃക്ഷം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് ശൂന്യമാണ്. അല്ല, വൃക്ഷം വിത്തിൽ തന്നെ ഉണ്ടായിരുന്നു മുളയ്ക്കുന്നതിന് മുമ്പും, അതവിടെ ഉണ്ട്, ഉണ്ടായിരുന്ന വൃക്ഷമാണ്, ആ ഉണ്ടായിരുന്ന വൃക്ഷമാണ് പിന്നെ നമ്മൾ ഈ പുറമേ കാണുന്ന വലിയ വൃക്ഷം എന്ന് പറഞ്ഞാൽ സത്കാര്യമാണ്. അപ്പോ അസത്തെന്ന് പറയുന്ന ശബ്ദം രണ്ടിനും ഉപയോഗിക്കും, ശൂന്യവാദികൾ ഉപയോഗിക്കും. ശൂന്യവാദികൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥം ശൂന്യത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്ന വെച്ചാൽ വിത്ത് പൂർണ്ണമായും നശിച്ചിട്ട് അതിൽ നിന്ന് വൃക്ഷം ഉണ്ടായി, ശൂന്യതയിൽ വിത്തിന്റെ ശൂന്യതയിൽ നിന്ന് വൃക്ഷം ഉണ്ടായി. പക്ഷെ സത്കാര്യവാദികൾ അതേ വിത്തിനെ ഉപയോഗിച്ചിട്ട് പറയുന്നത് ഈ വൃക്ഷത്തിന്റെ അവയവങ്ങൾ, സൂക്ഷ്മമായ അവയവങ്ങൾ, അംശം, അത് വിത്തിലുണ്ടായിരുന്നു. ആ വിത്തിലുണ്ടായിരുന്ന സൂക്ഷ്മ അംശങ്ങളാണ് ഈ വൃക്ഷമായി മാറിയത്. അപ്പോ വൃക്ഷം വിത്തിലുണ്ടായിരുന്നു. അപ്പൊ അദ്വൈതികള് സത്കാര്യവാദികളാണ്, അവര് ശൂന്യവാദത്തെ അംഗീകരിക്കുന്നില്ല. ഇനി അസത്കാര്യവാദം എന്ന് പറയുന്നത് വേറെയാണ്. അസത്കാര്യവാദി പറയുന്നത് ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ അഭാവം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അതായത് പാത്രം, കുടം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രാഗഭാവം ഉണ്ടായിരുന്നു, വൃക്ഷം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രാഗഭാവം ഉണ്ടായിരുന്നു, അത് ശൂന്യതയല്ല, അതിന്റെ അഭാവം അത്രയേ ഉള്ളൂ, കാര്യത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. ശൂന്യവാദി പറയുന്നത് ശുദ്ധശൂന്യം, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അസത്കാര്യവാദി പറയുന്ന അങ്ങനെയല്ല, ശൂന്യമല്ലാതെ മുമ്പ് മണ്ണുണ്ടായിരുന്നു, പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണുണ്ടായിരുന്നു, വൃക്ഷം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു, വിത്തുണ്ടായിരുന്നു. പക്ഷെ ആ വിത്ത് വൃക്ഷത്തിന്റെ പ്രാഗഭാവം ഉണ്ടായിരുന്നു, അതാണ് അസത്കാര്യം. ബുദ്ധദർശനത്തിൽ ഒരു കൂട്ടര് പറയുന്നത് ശൂന്യത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതിനെ ഒരിക്കലും അദ്വൈതികൾ അംഗീകരിക്കത്തില്ല. ശങ്കരാചാര്യർ പറയും അങ്ങനെയല്ല, ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നിർവചിക്കാൻ പോലും കഴിയത്തില്ല. എന്താണ് ഈ ശൂന്യം എന്ന് പറയുന്നത്? അതെന്താണെന്ന് പറയാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അത്? നിങ്ങൾ ശൂന്യം എന്ന് പറയുന്ന ഒരു വസ്തുവിനാണെങ്കിൽ അത് ശൂന്യം അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ശൂന്യം എന്താണെന്ന് പറയും? ശൂന്യത്തെ നിർവചിക്കാൻ കൂടി അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ശൂന്യത്തിൽ നല്ല ഉണ്ടാകുന്നത് പുച്ഛം വിത്തൽ സൂക്ഷ്മരൂപത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സത്ത് തന്നെയായിരുന്നു എന്ന് പറയുന്നതാണ് സത്കാര്യവാദം. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വാസനാമയമായിരുന്നു എന്നാണ്. ബീജത്തിൽ നങ്കുരം പോലെ ഉണ്ടായി എന്ന് പറയുമ്പോൾ സത്കാര്യവാദമാണ് പറയുന്നത്. പക്ഷെ ഉണ്ടായി വന്നത് എന്ന് പറഞ്ഞു മായാവി മായാജാലം കാണിക്കുന്നത് പോലെ. ആ മായാജാലം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത നമ്മൾ കാണുന്നു, പരമാർത്ഥത്തെ ഇല്ലാത്ത ഒന്ന് കാണുന്നു. അതുപോലെ ഉണ്ടായി വരുന്നത് നമ്മളിങ്ങനെ കാണുന്നു. പിന്നെ സത്കാര്യവാദം എന്ന് എന്തുകൊണ്ട് പറയുന്നു? സത്കാര്യം എന്ന് പറയാൻ, സത്കാര്യവാദത്തിൽ പറയുന്നത് എന്താണ്? കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് അത് സത്തായിരുന്നു, ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ കാണുന്ന വസ്തു, ഈ വൃക്ഷം, ഇപ്പം നമുക്ക് സത്തായിട്ട് അനുഭവപ്പെടുന്നു. സത്തായിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു, അതിന്റെ ഉണ്മ, അതിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയും, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത് ഉണ്ടാകുന്നതിന് മുമ്പും അതിന്റെ സൂക്ഷ്മ അവയവങ്ങൾ വിത്തിട്ടിരുന്നു. ഇതിനെ തന്നെ മായാജാലം പോലെ, മാന്ത്രികന്റെ മായാജാലം എന്നും പറയും. അതെങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ വൃക്ഷത്തെ കാണുന്നു, കാണുമ്പോൾ നമ്മളതിനെ സത്തായി അനുഭവിക്കുന്നു. ശരിയായ സത്താണ് നമ്മുടെ അനുഭവം. എന്നാൽ പിന്നെ ഇത് മാന്ത്രികൻ ഉണ്ടായി കാണിക്കുന്ന ഒരു മാവ് പോലെയാണ്. ഈ കാണുന്ന മാവ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിന്റെ അർത്ഥം? പിന്നെ നമ്മളിതിനെ സത്യമായി കാണുന്നു, പക്ഷെ അത് മാന്ത്രികൻ ഉണ്ടായി കാണിക്കുന്ന മാവ് പോലെ തന്നെ. അതെന്താണ്? അത് പാരമാർത്ഥികമായ ഒരു സത്യമുണ്ട്. അനുഭവത്തിൽ സത്യം ആയി നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യം പോലെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. അത് പരമാർത്ഥ സത്യമാണ്. പരമാർത്ഥ സത്യം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതല്ല. അതുകൊണ്ട് ഇന്ദ്രജാലം പോലെ എന്ന് പറയുന്നത്. അത് ഉദാഹരണം ഇന്ദ്രജാലത്തിൽ തന്നെ പറയും. ഇന്ദ്രജാലക്കാരൻ തന്റെ ഇന്ദ്രജാലം കൊണ്ടൊരു ആന ഇവിടെ ഉണ്ടാക്കിയ സ്റ്റേജിൽ, അത് നമുക്ക് കാണുമ്പോൾ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു. അതൊക്കെ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു. ഈ ഇന്ദ്രജാലം എന്ന് പറയുന്നത് എന്നത്തെ മാരിക്കല്ല, പഴയ കാലത്തൊരു ഇന്ദ്രജാലം ഉണ്ടായിരുന്നു. പഴയ പുരാണങ്ങളിലൊക്കെ പറയുന്ന ഇന്ദ്രജാലം, ഒരു മൈപ്പീൽ ഇങ്ങനെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല അത്ഭുതങ്ങളും ഒരാൾക്ക് കാണാൻ പറ്റും. തന്നെ തന്നെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. താൻ അനേക കാലം ജീവിച്ചിരുന്നതായിട്ടൊക്കെയുള്ള അനുഭവങ്ങളുണ്ടാവും. ഒരാൾ ജനിക്കുന്നതും രാജാവാകുന്നു, യുദ്ധം ചെയ്യുന്നതും വിജയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും എല്ലാം അയാൾക്ക് സ്വയം അനുഭവിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള മായാജാലം ഇന്ദ്രജാലത്തിനൂടെ പറയുന്നു. കൈയടക്കമല്ല, അങ്ങനെ ഒരു ഇന്ദ്രജാലം ചെയ്യാൻ കഴിവുള്ളവരുണ്ടെന്ന് പുരാണങ്ങളിലും മറ്റും പറയുന്നു. അതല്ല, ഇന്നുള്ള ഇന്ദ്രജാലക്കാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചും കൈയടക്കം കൊണ്ടും കാണിക്കുന്ന ഇന്ദ്രജാലങ്ങളാണ്. ഈ പറയുന്ന അങ്ങനത്തെ അല്ല. ഈ പറയുന്ന ഇന്ദ്രജാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക, പിന്നെ അത് മറഞ്ഞു പോകുക സെക്കൻഡ് കൊണ്ട്. അങ്ങനെയുള്ള ഇന്ദ്രജാലം ആണ് പറയുന്നത്. ഭാഷകാരൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു മായാവി ഇങ്ങോട്ട് വന്നു, ഒരു വാളുമായിട്ട് വന്ന് നേരെ മേലോട്ട് പോയി, ഒരു പടത്തി കയറി മേലോട്ട് പോയപ്പോൾ അവിടെ ഭയങ്കര യുദ്ധം നടന്നു. അപ്പോൾ നോക്കുമ്പോൾ താഴെ ആൾക്കാരുടെ തലയെല്ലാം അറ്റു വീഴുന്നു, ശരീരം അറ്റു വീഴുന്നു, മൊത്തം രക്തമാകുന്നു, ഭീകരമായ യുദ്ധം മേളി കിടക്കുന്നു, ഒന്നും കാണാൻ വയ്യ. ഇവിടെ ആൾക്കാരുടെ അവയവങ്ങളൊക്കെ വന്ന് വീഴുകയാണ്. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഇന്ദ്രജാലക്കാരൻ മാത്രമേ അവിടെ ഉള്ളൂ, വേറെ കണ്ടതൊന്നും അവിടെ ഇല്ല. ഇതാണ് ഇന്ദ്രജാലം എന്ന് പറയും. ഇത് നമ്മുടെ ഐതിഹ്യമാല വായിച്ചിട്ടുണ്ടോ? അതും പറയുന്നത് തിരുവനന്തപുരത്ത് കൊണ്ട് ഇതുപോലെ ഒരു ഇന്ദ്രജാലക്കാരൻ വന്ന് രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇന്ദ്രജാലം കാണിച്ചു. നാളിങ്ങനെ മേലോട്ട് കയറിപ്പോയി, ഒരുപാട് പേരെ വെട്ടി, അവരെല്ലാം താഴെ വീണു, അവരുടെ കൈയും കാലും തലയും എല്ലാം താഴെ വീണു, മൊത്തം രക്തമായി. ഇതെല്ലാം കൊണ്ട് എല്ലാവരും ഭയന്നിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മാത്രം അവിടെ നിൽക്കുന്നു, ഒന്നും കാണാനില്ല. ഇതാണ് ഇന്ദ്രജാലം, മഹേന്ദ്രജാലം. ഇത്തരം മഹേന്ദ്രജാലം പോലെയാണ് ഇത് കാണുന്നത്. ഒരു മാവിനായാലും ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ അതുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറഞ്ഞു പോകും, ഒന്നും കാണുന്നില്ല. അതുപോലെ നമ്മൾ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം, പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സത്യം തന്നെ, പക്ഷെ ഇതെല്ലാം മറഞ്ഞു പോകും, ഉറക്കത്തിലേക്ക് പോകും, എല്ലാം മറഞ്ഞു പോകും, മരിക്കുന്നു, എല്ലാം മറഞ്ഞു പോകും. സ്വപ്നത്തിൽ നമ്മളെല്ലാം കാണുന്നു, മറഞ്ഞു പോകും. ഇപ്പൊ കണ്ടു മറയും, അതാണ് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. ഇത് സത്തായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതെല്ലാം കണ്ടു മറയുന്നതുകൊണ്ട് ഇത് ഇന്ദ്രജാലം പോലെയാണ് എന്ന് അദ്വൈതി പറയുന്നു. അതുകൊണ്ട് സത്കാര്യവാദം എന്ന് പറയുമ്പോൾ, ഒന്ന്, ഇതെല്ലാം മുമ്പ് സത്തായിരുന്നു, ഇപ്പൊ സത്തായി അനുഭവപ്പെടുന്നു എന്ന പരമാർത്ഥ സത്തല്ല, ഇതാണ് സത്കാര്യവാദം. ഇതൊരു ഇന്ദ്രജാലം പോലെയാണ്. മരണം വരെ ചിലപ്പം മറയാതിരുന്നില്ല. നമ്മളുടെ മരണം വരെ ഇതെല്ലാം ഇവിടെ കാണും, ഈ കുന്നും മലയും എല്ലാം ഇവിടെ കാണും. എന്നാലും ശരി, ഇത് സത്യമല്ല, ഇതെല്ലാം അസത്യമാണെന്ന് മനസ്സിലാക്കണം. സ്വപ്നം പോലെയാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ സ്വപ്നം നമുക്ക് സത്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. ഉണർന്നു വരുമ്പോൾ അസത്യം എന്നറിയുന്നു. അതുപോലെ ഇതിന്റെ തത്വത്തെ അറിയുന്നവന്, ഇത് പരമാർത്ഥമല്ല എന്നറിയുന്നവന്, ഇതൊന്നും പരമാർത്ഥമല്ല, അസത്യമാണെന്ന് ബോധ്യപ്പെടുമെന്നാണ് ഇവിടെ പറയുന്നത്. അദ്വൈതത്തിൽ പറയുന്നത്, തത്വചിന്തയിൽ പറയുന്നതാണ്. സത്കാര്യവാദം എന്ന് പറയുന്നത് പലതരത്തിലും വ്യാഖ്യാനിക്കും. ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്, വേറെ രീതിയിൽ അത് വിശദീകരിക്കാം. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാം ഉണ്ടെന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അസത്യം അല്ല, അത് ഒരാൾക്ക് ചിന്തിച്ച് ബോധ്യപ്പെടാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് പോയാൽ ബോധ്യപ്പെടാം. അത് പറയുന്നത് സമാധിയിലേക്ക് പോയാൽ മതി, അവിടെ ബോധ്യപ്പെടാം. സമാധി പോയിട്ട് വരുന്ന ഒരാളിന് ബോധ്യപ്പെടുന്നു. സമാധി അവസ്ഥയിൽ ഒരാൾ എത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുന്നതെല്ലാം പിന്നെ ഈ ലോകത്ത് കാണുമ്പോൾ പോയി അസത്യമാണല്ലോ. അങ്ങനെ സമാധി പോയി തിരിച്ചു വരണം, അങ്ങനെ പറയുന്ന ഒരു പക്ഷമുണ്ട്. അതും പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു അങ്ങനെ ഇത് ബോധ്യപ്പെടാം. അല്ലെങ്കിൽ തത്വചിന്തയിലൂടെ ബോധ്യപ്പെടാം, യുക്തി വിചാരത്തിലൂടെ ബോധ്യപ്പെടാം. യുക്തി വിചാരത്തിലൂടെ ദൃഢനിശ്ചയത്തിൽ എത്തിച്ചേരും, നല്ല ഉറപ്പ് എത്തിച്ചേരും. അങ്ങനെ ഉറപ്പ് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാകുന്നു, ഈ കാണുന്ന അല്ല പരമാർത്ഥ സത്യം. പരമാർത്ഥ സത്യം എന്ന് പറയുന്നത് വേറെയാണെന്ന് മനസ്സിലാക്കും. അതിന് ഉദാഹരണം പറയും, മൺപാത്രങ്ങളല്ല പരമാർത്ഥ സത്യം, മണ്ണാണ്. അതുപോലെ സത്തയിൽ അല്ലെങ്കിൽ ആത്മാവിൽ അനുഭവപ്പെടുന്ന ഇതൊന്നും അല്ല സത്യം, മറിച്ച് ആ സത്തയാണ് സത്യം. ഇങ്ങനെ മനസ്സിലാക്കാം, അത് വിചാരം ചെയ്ത് ബോധ്യപ്പെടാം. അപ്പോൾ ആ സത്കാരവാദത്തിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ബീജാങ്കുരൻ ന്യായം. അദ്വൈതികൾ പറയുന്ന ഉദാഹരണം ബീജാങ്കുരൻ ന്യായം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് അദ്വൈതികൾ പറയുന്ന ഉദാഹരണം. ശൂന്യവാദികൾ പറയുമ്പോൾ ഇത് ശൂന്യവാദത്തിന് ഉദാഹരണമാകും. ഒരേ കാര്യം തന്നെ, ഒരേ ഉദാഹരണം തന്നെ. ഇതിനൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഓരോരുത്തരുടെ എത്ര അവരുടെ ചിന്തയുടെ ആഴം അതനുസരിച്ചിട്ടാണ്. അപ്പൊ അവരെ ചിന്തയെ സാധൂകരിക്കുന്നതിന്, അവരുടെ ചിന്തയിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ, അല്ലെങ്കിൽ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നത്. ജന്മാദ്യസ്യതഃ ബ്രഹ്മസൂത്രമൊക്കെ വ്യാഖ്യാനിക്കുന്നു പല സ്ഥലത്ത്. പലയിടത്തും ഈശ്വരനാണ് സൃഷ്ടിച്ചത്, അതാണ് ശങ്കരാചാര്യ പ്രധാനമായ സിദ്ധാന്തം. ഇടവനാരെ സൃഷ്ടിക്കും? ഈശ്വരനെ സൃഷ്ടിക്കാൻ പറ്റും. അപ്രത്യം പറയും, സൃഷ്ടി എന്ന് പറയുന്ന മനുഷ്യർക്ക് സാധ്യമല്ല, ശുദ്ധ പുരുഷന്മാർക്ക് സാധ്യമല്ല, ദേവന്മാർക്ക് സാധ്യമല്ല, ലോകപാലകന്മാരെന്ന് പറയുന്നവർ, പുരാണങ്ങൾ എന്ന് പറയുന്ന അവർക്ക് സാധ്യമല്ല. കാരണം ഈ പ്രപഞ്ചം അത്രയും വിപുലമാണ്. അത് ഇതെല്ലാം അറിയുന്ന ഒരാൾക്കേ പറ്റൂ, അത് ഈശ്വരനാണ്. അതാരും സൃഷ്ടിക്കും ഇത്രയും വിപുലമായ ഈ പ്രപഞ്ചത്തെ? ആരാ സൃഷ്ടിക്കുന്നു? സൃഷ്ടിക്കും പരിപാലിക്കുകയും ചെയ്യുന്നു. ഭൂമിയെ ആരോ പരിപാലിക്കുന്നുണ്ട്. മനുഷ്യനല്ലെന്നാണ്. 2012 ഒരു സൗര കൊടുങ്കാറ്റുണ്ടായി. 2012 വലിയ വാർത്തയായിരുന്നു. നമ്മൾ പത്രം വായിക്കും. 2012 ഒരു സൗര കൊടുങ്കാറ്റുണ്ടാവും. കാരണം അത് അവർക്ക് പ്രവചിക്കാൻ പറ്റും. ശാസ്ത്രജ്ഞന്മാർക്ക് അവർ സദാസമയം സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരത്തു നിന്ന് സൂര്യൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സൂര്യൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിനെ എപ്പോഴും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം സൂര്യനിൽ നിന്ന് എപ്പോഴും എന്താണ് സൗര കൊടുങ്കാറ്റുകൾ ഇങ്ങനെ പുറത്തോട്ട് അത് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സൗര കൊടുങ്കാറ്റുകളിൽ നിന്ന് വരുന്ന ആ ചൂട് നമ്മുടെ ഈ സൗരയൂഥത്തെയും കടന്ന് പുറത്തേക്ക് പോകും. അത്രയും 2012 ഒരു സൗര കൊടുങ്കാറ്റുണ്ടായി. അത് സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ കാന്തിക മണ്ഡലം അതിങ്ങോട്ട് വരാതെ തടയുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ അത് നമുക്ക് വലുതായിട്ട് അനുഭവപ്പെടാത്തത്. ഇവിടെ ഒരു കാന്തിക മണ്ഡലം അതിനെ തടയുന്നു. ഒരു ശരിയായൊരു സൗര കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ആകാശത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സർവോപഗ്രഹങ്ങളും കേടാകെല്ലാം കരിഞ്ഞ് ഭസ്മമായി. ഇനി ഭൂമിയിൽ അത് എത്തിയാൽ നമ്മളും കരിഞ്ഞു. അല്ല, അതിൻ്റെ ചൂട് ആകാശം വരെ എത്തിക്കഴിഞ്ഞാൽ തന്നെ സർവോപഗ്രഹങ്ങളും നശിച്ച് ചാമ്പല ഇല്ല, അത് പ്രവർത്തനരഹിതമായി. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും ഇല്ലാത്ത ഒരു പഴയ കാലത്ത് മനുഷ്യൻ ജീവിക്കും. എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളെവിടെ പോകും? കമ്മ്യൂണിക്കേഷൻ പോകുന്നതല്ല, നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ഫാക്ടറികളും നിശ്ചലമാകും, വാഹനങ്ങളൊന്നും ഓടത്തില്ല, പ്ലെയിന് കാറ് ഒന്നും ഓടത്തില്ല, എല്ലാ പ്രൊഡക്ഷനും നിൽക്കും, എല്ലാ ഫാക്ടറികളും. കാരണം എല്ലാം ഇന്നിപ്പോ കമ്മ്യൂണിക്കേഷനെ ആശ്രയിച്ചിരിക്കുന്നു. സർവവും ഇതായിട്ട് പുതിയ കൃഷി രീതികളൊന്നും നടക്കത്തില്ല. എന്നുവെച്ചാൽ നമ്മളൊരു പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകും മനുഷ്യൻ. ഈ നമുക്ക് നമ്മളിപ്പോൾ ധരിക്കുന്ന ഡ്രസ്സൊന്നും കിട്ടത്തില്ല, അതൊക്കെ ഉണ്ടാക്കുന്നതന്നെ. അപ്പം പിന്നെ മനുഷ്യന് ചിലപ്പോൾ തുണി കൊടുക്കാതെ കണക്കേണ്ടി, എന്നുവെച്ചാൽ എല്ലാം തലകീഴ് മറിയും. പക്ഷേ ഭാഗ്യവശാലം എന്ത് ചെയ്തു, ആ സൗര കൊടുങ്കാറ്റ് നേരെ എതിർ ദിശയിലേക്ക് പോകും, ഭൂമിയിലേക്ക് വരുന്നതിന് പകരം അതെവിടേക്ക് പോയി, മറുവശത്തേക്ക്. പെന്തക്കോസ്തുകാർ പറയുന്ന കർത്താവായ യേശു അതിനെ അങ്ങോട്ട് തിരിച്ചു വിട്ടാണെന്നാണ് പറയാമല്ലോ. ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്താകുമെന്ന്, ഇങ്ങോട്ട് വന്നില്ല, ഇവിടെ മനുഷ്യനുണ്ട്, മനുഷ്യരില്ലാത്ത ഭാഗത്തേക്ക് അത് പോയി. അപ്പൊ അതിനെ കർത്താവായ യേശു തിരിച്ചു വിട്ടെന്നാണ് പെന്തക്കോസ് പറയുന്നത്. മുസ്ലിങ്ങൾ പറയുന്നല്ല, അള്ളാഹുവിന്റെ പരമകാരുണികനായ അള്ളാഹു കൃപകൊണ്ട് അങ്ങോട്ട് പോയി എന്നാണ്. അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് പറയാനുണ്ട്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് അങ്ങനെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഉത്തരം ഇല്ല, അങ്ങോട്ട് പോയി എത്രയായിരുന്നു, ഇങ്ങോട്ട് വരാനുള്ള വേറെ വഴിക്ക് പോയി. അതുകൊണ്ട് ഇവിടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല, നമ്മൾ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോയി. ഒരു അങ്ങനെ ഒരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ, ഉഷ്ണ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം നശിച്ചു. അതൊക്കെ എല്ലാം പോകും, ഭൂമിയിലുള്ള ഫാക്ടറികളെല്ലാം നിന്നുപോകും. കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിലേ ഇവിടെ കമ്പ്യൂട്ടറുകളൊക്കെ പ്രവർത്തിക്കില്ലേ, എല്ലാ കമ്പ്യൂട്ടറും നിശ്ചലമായി. അത് പറ്റില്ല, അതൊക്കെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടല്ലേ എനിക്കെത്തുള്ളൂ. കമ്പ്യൂട്ടർ ഉപകരണങ്ങളെല്ലാം അല്ല ഇപ്പൊ എല്ലാം നിയന്ത്രിക്കുന്നത്, അത് നശിച്ചുപോയി കഴിഞ്ഞാൽ എല്ലാം പോയി, ഒന്നിനും പ്രവർത്തിക്കാൻ പറ്റില്ല. മറ്റൊക്കെ താൽക്കാലികമായൊരിത് മാത്രം, കംപ്ലീറ്റ് തന്നെ ഒന്നിന് പകരം ഒന്നാവത്തില്ല, ചെറിയ ഇതൊക്കെ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോ അത് ഇന്ത്യയിൽ വന്നില്ല, അല്ല ഭൂമിയിലേക്ക് വന്നില്ല. ഭൂമിയിൽ വരണ്ട, ഭൂമിയിൽ വരുന്നതിന് മുമ്പേ തടയാനൂടെ സംവിധാനമുണ്ട്. അതും പറയാം, ഈ ധാരാളം സംവിധാനം ഉണ്ടാക്കി വെച്ച ഒരു കാന്തിക ശക്തി സൗര കൊടുങ്കാറ്റിനെ തടയാൻ. അപ്പൊ അതും കർത്താവായ യേശുവാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ധാരാളം മതിയല്ലോ. ഈശ്വരൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്ന് പറയാം. അപ്പോ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മതി, മനുഷ്യനെ അതിവിശ്വസി. വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമാണ്. വിശ്വാസം മനസ്സാണെങ്കിൽ ഏതിനെയും അനുകൂലമാക്കി ചിന്തിച്ച് അത് വിശ്വസി. സയൻസ് വേറെ രീതിയിൽ പഠിക്കുന്നു, അത് വേറെ രീതിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല, മനസ്സിൽ അവരുടെ മനസ്സിന്റെ ഒരു ധാരണ എന്നതുകൊണ്ടാണത്. പിന്നെ അവിടെ ചോദ്യമില്ല, വിശ്വാസത്തിൽ അംഗീകരിക്കും ഈശ്വരനാണത് രക്ഷിച്ചത് എന്ന് വിശ്വസിക്കുന്നു അത്രേ. അതുകൊണ്ട് അദ്വൈതത്തിൽ മുഖ്യമായി സ്വീകരിക്കുന്ന കാര്യമാണ് അത്, ഈശ്വരനാണ് ഇതെല്ലാം സൃഷ്ടിച്ചപ്പോൾ. ഏകവും നിർഗുണനുമായിരിക്കുന്ന ബ്രഹ്മമാണ് സത്യമെങ്കിൽ പിന്നെ അവിടെ ഈശ്വരൻ എങ്ങനെ എന്ന് പറയും, അത് ഉപാധിയോടും അതിനുള്ള മായ പറയും. ഏകവും നിർഗുണവുമായ ബ്രഹ്മം തന്നെയാണ്, പക്ഷെ അത് സൃഷ്ടി സ്ഥിതി സംഹാരം ഒന്നും അത് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്താണോ മായാശക്തി എന്ന് പറയുന്ന ഒരു ഉപാധിയോടുകൂടിയ ഈശ്വരനാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. ചർവാകന്മാർ അംഗീകരിക്കത്തില്ല, പ്രാചീന സംഖ്യന്മാർ അംഗീകരിക്കുന്നില്ല, പ്രാചീന ഈ മീമാംസ അംഗീകരിക്കുന്നില്ല, അവരൊന്നും അംഗീകരിക്കുന്നില്ല. അവര് ചോദിക്കുന്നത് ഇന്നത്തെ യുക്തിവാദികളെ പോലെയാണ്, എന്താ തെളിവ് കൊണ്ടു എന്നവർ തെളിവുണ്ടെങ്കിൽ ഞങ്ങള് തെളിവ് ചോദിക്കുകയല്ല. ഈശ്വരൻ എന്നുള്ള കാര്യത്തിന് തെളിവിന്റെ ആവശ്യമില്ല, വിശ്വാസമാണ്, വിശ്വാസത്തിൽ നിൽക്കുന്ന വിശ്വാസം. പിന്നെ അവര് കൂടുതൽ തെളിവ് ചോദിച്ചപ്പോഴേ അതെന്റെ അനുഭവമാണ്, കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവ് എന്റെ ഉള്ളിൽ വന്നു, കർത്താവ് എനിക്ക് ഇങ്ങനെ ബോധ്യപ്പെടുത്തി തന്നു, കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അനുഭവങ്ങളാണ്. വിശ്വാസം മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മനസ്സ് തന്നെയാണ്. അവിടെ പിന്നെ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അവരുടെ അടുത്ത് നിങ്ങൾ യുക്തിവാദം നടത്തിയിട്ട് ഈശ്വരൻ ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കില്ല. അവരുടെ മനസ്സിന് മനസ്സിന്റെ നേച്ചർ തന്നെ എന്താണ്, വിശ്വാസത്തെ അംഗീകരിക്കുന്നതാണ്. അവരങ്ങനെ അവരെ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അവരെ അതിൽ നിന്ന് മാറ്റണമെങ്കിൽ യുക്തി കൊണ്ട് മാറ്റാൻ പറ്റില്ല. ശരി, ഈശ്വരനില്ല, ഇത് ഈ ഇരുമനസ്സായിരിക്കുന്നവരാണ്. കുറച്ച് ചിലപ്പോൾ അവരും അങ്ങനെ ദൈവമൊന്നുമില്ലെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിലൊരു ശക്തിയുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന മനസ്സാണ്. ഒരു ശക്തി എന്തായാലും കാണും. അങ്ങനെയൊക്കെ പറയുന്നവരാണെങ്കിൽ ചിലപ്പോൾ യുക്തി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറും. പക്ഷെ മറിച്ച് അങ്ങനെയല്ല, പൂർണ്ണമായും ഈശ്വരനെ ആശ്രയിക്കുന്ന മനസ്സുള്ളവരുടെ സയൻസ് പറഞ്ഞാലോ യുക്തി പറഞ്ഞാലോ എന്തൊക്കെ ചെയ്താലും അവരുടെ മനസ്സിൽ നിന്ന് ഈശ്വര വിശ്വാസത്തെ മാറ്റാൻ കഴിയത്തില്ല. അവരെ മനസ്സിൽ നിന്ന് ഈശ്വര വിശ്വാസം മാറ്റുക എന്ന് പറയുന്നതിന് ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, എന്താണോ, അവരുടെ മനസ്സ് മാറുക, അതോട്ട് മാറത്തുമില്ല. അവരുടെ മനസ്സ് മാറുക എളുപ്പമല്ല, കാരണം ആ വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ അതിജീവനം വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുമ്പം മാറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സ് ഉള്ളിടത്തോളം കാലം വിശ്വാസമില്ല. ഈശ്വര വിശ്വാസമോ കുട്ടിച്ചാത്തുള്ള വിശ്വാസമോ മാടനിലോ മറതയിലോ രക്തരക്ഷസിലോ ട്രാക്കുളയിലോ കുട്ടി എന്തിലുള്ള വിശ്വാസമായാലും ശരി, ആ വിശ്വാസം അങ്ങനെ മനസ്സിൽ നിൽക്കും. അതനുസരിച്ച് ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ. വിശ്വാസത്തിലൂടെ അവർക്ക് ഈ ജന്മത്തിൽ ഈ ജീവിതത്തെ അതിജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ തകർന്നു പോകും. അങ്ങനെയുള്ള മനുഷ്യരാണ് അങ്ങനെ ഒരു വിശ്വാസത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ വിശ്വാസത്തിന് എന്തെങ്കിലും ഉടവ് തട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിന് അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയാതെ വന്നാൽ അതിലും വലിയ സങ്കീർണമായി അവരുടെ മനസ്സ് മാറും. വിശ്വാസത്തിനും അവരെ മുമ്പോട്ട് നയിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവർ ആത്മഹത്യ. അതൊരു വിശ്വാസമാണ്, അതൊരു വിശ്വാസം, വിശ്വാസം തന്നെയാണ്. സാത്താൻ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ പഴയ കാലത്ത് എന്താണ്, കാളി കോളി ചുടി ചോരക്കാളി എന്നൊക്കെ പറഞ്ഞ് ഉപാസിക്കുന്നത് അതിന്റെ ഒരു രീതിയല്ല. ഇവിടെ പഴയ കാലത്ത് താന്ത്രികമായ ഉപാസനകളൊക്കെ ഉണ്ട്. ആ അതുപോലെ ഒരു രീതിയാണ് സാത്താൻ ഉപാസന. അതും വിശ്വാസമാണ്, വിശ്വാസത്തിന്റെ ഒരു ഭാവം. അതിന് ഇനി അടുത്ത് പറയാൻ പോകുന്നതുപോലെ ഒന്ന് താമസിയും മറ്റൊന്ന് തൈജസ് രണ്ട്. എന്നൊരു വിശ്വാസം എന്ന് പറയുന്ന ഒരാള് നല്ല സദാചാര മാർഗത്തിലും സത്കർമ്മങ്ങളിലും സദ്വിചാരങ്ങളിലും മൂല്യങ്ങളിലും ഒക്കെയാണ് അയാളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് സാത്വികമായ വിശ്വാസം. മറിച്ച് നേരെ വിപരീതമായിട്ടാണ് പോവുകയാണെങ്കിൽ കോഴിയാർത്തി രക്തം കുടിക്കുക, ഒരു ക്ഷുദ്രകർമ്മങ്ങൾ അഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്യുക, അതുകൊണ്ട് മനുഷ്യൻ ചാകുമെന്ന് വിചാരിക്കുക, അവർ നശിക്കുമെന്ന് വിചാരിക്കുക, അതൊക്കെ താമസമായ വിശ്വാസമാണ്. അതൊക്കെ നടന്നാലും നടന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ താമസ വിശ്വാസമാണ്. അവരാണ് കുട്ടികളെയൊക്കെ ബലി കഴിക്കുന്നത്, കുരുതി കൊടുക്കുന്നത്, നിധി കിട്ടാൻ വേണ്ടി, സത്താനിക് വർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് എല്ലാം മനസ്സിലാക്കേണ്ടതൊക്കെ മനുഷ്യന്റെ മനസ്സാണ്. ഇതെല്ലാം ആ മനസ്സ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ മനസ്സിനെ പരിവർത്തനപ്പെടുത്താം. ഏത് വഴിക്കായാലും ശരി, മനസ്സിൽ പരിവർത്തനം വരാതെ ഒന്നും വരത്തില്ല. ചില മനസ്സുകൾ പരിവർത്തനപ്പെടുന്ന മനസ്സായിരിക്കും, ചില പലതിനും പരിവർത്തനപ്പെടാൻ പറ്റത്തില്ല. പരിവർത്തനപ്പെടാൻ വയ്യാത്ത മറ്റ് മനസ്സാണെങ്കിൽ ഇപ്പോൾ അവിശ്വാസത്തിൽ ദൃഢമായി പിടിക്കുന്നതും ഒരു വിശ്വാസമായിരിക്കും. അവിശ്വാസിയായിരിക്കും വാശിയോടുകൂടി, വാശി ഉണ്ടെങ്കിലാണ് ഒരു വിശ്വാസിയാണ്, അതും ഒരു വിശ്വാസം. വിശ്വാസത്തിൽ മുറുക പിടിക്കുന്നു, അതും മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അതെല്ലാം ഇതെല്ലാം ആത്യന്തികമായി മനസ്സും മനസ്സിനെ ആശ്രയിച്ചിട്ടുള്ള വിശ്വാസത്തിനെ ആശ്രയിച്ചിരിക്കും എല്ലാ കാര്യത്തിലും. അങ്ങനെ പോട്ടയിലൊക്കെ ഇത്രയും ആള് കൂടുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ കുടിച്ചാലും അവിടെ അവിടെ തന്നെ പ്രാർത്ഥിക്കുന്നു, അവരുടെ അസുഖങ്ങൾ മാറുന്നു, വെറുതെ തന്നെ മാറുന്നുണ്ട്, അവിടെ അസുഖങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ ആൾക്കാരെല്ലാം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, അവിടെ അസുഖം മാറുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതല്ല, അവരുടെ ദൃഢമായ വിശ്വാസം മാറുന്നു. ചിലപ്പോൾ ഇല്ലാത്ത അസുഖത്തിനായിരിക്കും അവർ പോയി പ്രാർത്ഥിക്കുന്നത്, അവർക്ക് കടുത്ത തലവേദന മാറുന്നില്ല, ഭയങ്കരമായ തലവേദന മാറുന്നേയില്ല. അത് അമ്പലത്തിൽ പോയി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് തലവേദന മാറി, അത്ഭുതമല്ലേ? പക്ഷെ തലവേദന അയാൾക്ക് ഇല്ലാത്തതായിരിക്കും, അവിടെ മനസ്സ് തന്നെ അയാൾക്ക് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതായിരിക്കും ഈ തലവേദന. അത് മരുന്നുകൊണ്ട് മാറത്തില്ല, ഇല്ലാത്ത എങ്ങനെ മാറും? ഇല്ലാത്ത മരുന്നുകൊണ്ട് മാറും, ഉണ്ടെങ്കിലേ മാറത്തുള്ളൂ. അപ്പൊ അയാൾ പോയി പ്രാർത്ഥിക്കുന്നു, അപ്പൊ അയാളുടെ മനസ്സ് തന്നെ അതിനെ മാറ്റുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആ തലവേദന മാറും, മനസ്സ് അതിനെ മാറ്റി. ഇതെല്ലാം മനുഷ്യന്റെ മനസ്സാണ്. നമുക്ക് നമ്മുടെ മനസ്സിന് ഓരോന്നിനോട് ഒരു പിടുത്തം വരും, ഓരോ കാര്യങ്ങളോരോ ഓരോ പിടുത്തം വന്നു കഴിഞ്ഞാൽ മനസ്സ് അതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നതും എന്താണോ അത് മനുഷ്യന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം അവർക്ക് ഗുണം ചെയ്യുമെങ്കിൽ നല്ലത് തന്നെ. പിന്നെ വിശ്വാസങ്ങൾക്കുള്ള ഒരു തകരാർ എന്തെന്ന് വെച്ചാൽ, വിശ്വാസം മനസ്സുകൾക്കുള്ള ഏറ്റവും വലിയൊരു തകരാറ് എന്താണോ എന്താണ് മറ്റുള്ളവരുടെ ചൂഷണത്തിന് വിധേയമാകാൻ പറ്റും, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ ഭൂമിക്കടിയിൽ നിങ്ങളുടെ വീട്ടിന്റെ അടിയിൽ ഒരു നിധിയുണ്ട്, അത് ഞാൻ എടുത്തു തരാം, അതിന് പൂജയ്ക്കെല്ലാം കൂടെ ഒരു 10 ലക്ഷം ചെലവാകുമെന്ന് പറഞ്ഞാൽ വിശ്വാസ മനസ്സാണെങ്കിൽ എന്ത് ചെയ്യും? 10 ലക്ഷം അവനെങ്ങനെയെങ്കിലും കടം വാങ്ങി നിധി എടുക്കാൻ നോക്കും. പക്ഷേ മന്ത്രവാദി 10 ലക്ഷം കൊണ്ട് പോകുമ്പോഴാണ് അവൻ പോലീസിൽ പരാതിക്ക് പോകുന്നത്. വിശ്വാസ മനസ്സാണ്. അപ്പം വിശ്വാസം എപ്പോഴും ചൂഷണം ചെയ്യും. വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നവരാണ് ഈ താന്ത്രികന്മാര്, മാന്ത്രികന്മാര്, ജ്യോത്സ്യന്മാര്, വിശ്വാസ ചികിത്സകര്, അവരൊക്കെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന. അപ്പൊ വിശ്വാസം സാധാരണ നോർമലായ രീതിയിൽ പോയാൽ കുഴപ്പമില്ല, പക്ഷെ ഇവരുടെയൊക്കെ കൈപ്പെട്ട് കഴിഞ്ഞാൽ, ജ്യോത്സ്യന്റെയും മന്ത്രവാദിയുടെയൊക്കെ കൈപ്പെട്ട് കഴിഞ്ഞാൽ ഇവനെ ചൂഷണം ചെയ്ത് ഇവന്റെ കാശെല്ലാം കൊണ്ടുപോയ എല്ലാ രീതിയിലും അവന് അവസാനം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത് വിശ്വാസത്തിന്റെ ഒരു ഉപകരണം. അതേസമയം ഇവിടെ പറയുന്നത് പോലെ ആ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം സാത്വികമായിരിക്കണം, നിങ്ങൾക്ക് ദുരാഗ്രഹങ്ങളൊന്നും പാടില്ല, സാത്വികമായ ഈശ്വരാരാധന വേണം. അപ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങളോടുകൂടി ഈശ്വരനെ ആരാധിക്കരുത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ വിശ്വാസ ചൂഷണത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. സാത്വികമായ ഈശ്വരാരാധന എല്ലാ ഹൃദയങ്ങളിലും എല്ലാ വീടുകളിലും എത്തിക്കണമെന്നൊക്കെ ഗുരു പറയുന്ന ഉദ്ദേശിച്ചിട്ടാണ്. എന്തുകൊണ്ട്? ആ അവന് വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തെ ആരും ചൂഷണം ചെയ്യരുത്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ സാത്വികമായ മനസ്സ് മാറ്റാൻ പറ്റില്ലല്ലോ, മനസ്സ് വിശ്വസിക്കുന്ന മനസ്സാണെങ്കിൽ സാത്വികമായ രീതിയിൽ പോകണം. സാത്വികമായ രീതിയിൽ പോകുമ്പോൾ അവന് ആഗ്രഹങ്ങളൊന്നുമില്ല, വലിയ നിധി എടുക്കണമെന്നുള്ള ആഗ്രഹമൊന്നും. അപ്പോ ജ്യോത്സ്യനും മന്ത്രവാദിക്കൊന്നും അവനെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സാത്വികമായ ഈശ്വരാരാധന എല്ലായിടത്തും എത്തിക്കണമെന്ന് പറഞ്ഞത്. അപ്പോ ഇനി അങ്ങനെ വിശ്വാസമുള്ളവനും പൂജയിലും മറ്റു കാര്യങ്ങളൊക്കെ അതും കാണും. വിശ്വാസം വെറുതെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോലെ എന്തെങ്കിലും ചെയ്യണം, ചെയ്ത് കാണിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന് സാത്വികമായ ആരാധനാക്രമങ്ങൾ ഏർപ്പെടുത്തിയതാണ്, അവനാരും ചൂഷണം ചെയ്യാത്ത രീതി അതിനെയൊക്കെ പരിഷ്കരിച്ച്. അപ്പോഴും അവിടെ എന്താ ചെയ്യുന്നത്? മനുഷ്യന്റെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് സാത്വികമായ രീതിയിൽ ഉള്ള ആരാധനാക്രമങ്ങളൊക്കെ ഏർപ്പെടുത്തി ആ രീതിയിൽ അവനെ അതിജീവിക്കുക, അവന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് ഗുരുവിനെ പോലുള്ളവരെല്ലാം ഇതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസത്തെയും ആരാധനകളെയൊക്കെ അംഗീകരിച്ച് മുമ്പോട്ട് പോയത് അതുകൊണ്ടാണ്. പക്ഷെ അത് അതിൽ ചൂഷണമെന്ന് പറയുന്ന ഒരു അംശമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് തന്നെ തോന്നരുത്, എന്താണ് ഇത് ആൾക്കാരെ പറ്റിക്കുന്നതാണെന്ന് തോന്നരുത്, തോന്നിയ പോക്കാണ്. തോന്നാത്ത രീതി നമുക്ക് ചെയ്യാം. ഇവിടെ പറഞ്ഞതുപോലെ എന്താണ്, ശുദ്ധമായ രീതിയിൽ സാത്വികമായ രീതിയിൽ അതൊക്കെ ചെയ്യാം. പൂജയും മറ്റു കാര്യങ്ങളും മറ്റവന്റെ പോക്കറ്റ് കാലിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പോ അത് വിശ്വാസം എന്ന് പറയുന്നതിന് ഈ വഞ്ചന ചതിയുടെ അംശം വളരെ വളരെ കൂടുതലാണ്. ഒരു സംഭവം ഞാൻ 90s ഉണ്ടായിരുന്ന സമയത്ത്, 90 ആ സമയത്താണ്, ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വന്നു. ഈ കോട്ടയം ആ ഭാഗത്തും കണ്ടുള്ള ഒരാളാണ്, എൻ്റെ മുറിയിൽ വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു എൻ്റെ മനസ്സിന് ഒരുപാട് അലട്ടുന്ന ഒരു സംഭവമുണ്ട്, എനിക്കത് പുറത്ത് പറയാമോ പറഞ്ഞാൽ അത് ശരിയാകുമോ എന്നെനിക്കൊരു, പിന്നെ എനിക്കൊരു ഇതുണ്ട്. എന്നാൽ പറയാതിരുന്നു കഴിഞ്ഞാൽ വല്ലാത്ത കുറ്റബോധം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ മൊബൈൽ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ മതി. അന്ന് ഞാൻ അഡ്രസ്സ് പോലും വാങ്ങി വെച്ചില്ല. അതൊക്കെ ഒരു സാധാരണ സംഭവമായിട്ടല്ലേ ഞാൻ കണക്കാക്കിയുള്ളൂ. അത്ര സീരിയസ് ആയി ഞാൻ കണക്കാക്കി. ഞാൻ ചോദിച്ചാൽ എന്താണ് വിഷയം പറയുക? ഞാൻ പറഞ്ഞു, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇവിടെ വെച്ച് പറഞ്ഞതോ എൻ്റെ മുറിയിൽ റിട്ടയർ ചെയ്ത ഒരാളാണ്, അവിടുത്തെ ഒരു താഴ്ന്ന ജീവനക്കാരനായിരുന്നു. എന്താ പ്രശ്നം? അപ്പം ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ആയത്. വർഷങ്ങളായിട്ട് ശബരിമലയിൽ മകരവിളക്ക് കാണിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് ഞാൻ കാണിക്കുന്ന ഈ മകരവിളക്ക് കണ്ടിട്ട് അത് സത്യമാണെന്ന് വിചാരിച്ചാൽ പോയത്. എനിക്കെന്തോ ഒരു പാവം മനുഷ്യനാണ്, അയാൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. എനിക്കെന്തോ വലിയൊരു കുറ്റബോധം തോന്നുന്നുണ്ടല്ലോ, ഇത്രയും വർഷം ആൾക്കാരുടെ അടുത്ത് പറ്റിച്ചത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെയ്തത്? അതെന്റെ ഡ്യൂട്ടിയായിരുന്നു. കാരണം പൊന്നമ്പലമേട് എന്ന് പറയുന്നത് റിസർവ് ഫോറസ്റ്റാണ്, അതിൻ്റെ അടുത്ത് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ മകരം എന്നിട്ട് എന്ന് അവിടെ പോയി കർപ്പൂരവും വാർപ്പും എല്ലാം ആയിട്ട് അവിടെ പോയിട്ട് ഇത് കൊളുത്തുക എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിന്റെ ജോലിയായിരുന്നു. ഇപ്പൊ എല്ലാ വർഷവും ഇത് കൊളുത്തിയിട്ട് പുള്ളി മാറിയെന്ന് ചിന്തിക്കുകയോ, അവിടെ ശബരിമല കിടന്ന ആൾക്കാർ സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിക്കുകയാണ് ഈ വിളക്ക് കണ്ടുകൊണ്ട്. പറഞ്ഞു അത് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാനും ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഭയങ്കര ഒരു തട്ടിപ്പാണ്. എത്ര വർഷം അത് ചെയ്തു, എത്ര ജനങ്ങളെ പറ്റിച്ചു, എത്ര കാശുണ്ടാക്കി. വിശ്വാസമാണ് ഈ ഉള്ള തമിഴന്മാരും കർണാടകക്കാരും എല്ലാം. അതായത് 1958 മറ്റോ BBCയില് ഒരു വാർത്ത വന്നു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ശബരിമലയിലെ മകരവിളക്കം എന്ന് പറയുന്നത്. ഈ ഈ കാലത്ത് ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും അവിടെ ഇങ്ങനെ ഒരു ദിവസം ഒരു വലിയ ജ്യോതി ആകാശത്ത് കാണുന്നുണ്ട്. അതിന്റെ അത്ഭുതം ഈ മനുഷ്യനറിയാം. അപ്പോ ഇതാണ് നോക്ക, ഒരു സർക്കാര് ഒരു സംവിധാനം മുഴുവൻ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ച് കാശുണ്ടാക്കുന്നു. കാരണം ദേവസ്വം ബോർഡിന് കാശ് വേണമെങ്കിൽ ഈ പറ്റിപ്പ്. അങ്ങനെ ഇത്രയും അവിടെ ആളുണ്ടായതും ജനങ്ങളിൽ വിശ്വാസം ഉണ്ടായി. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വിശ്വാസം ഉണ്ടാക്കിയെടുത്ത എങ്ങനെ? ഈ ഒരു ശുദ്ധമായ തട്ടിപ്പിലൂടെയാണ്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ അവിടെ പോകത്തില്ല. പിന്നെ അത് യുക്തിവാദികളൊക്കെ പോയി അവിടെ പടക്കം കൊളുത്തുകയൊക്കെ ചെയ്ത് കുറെയൊക്കെ അത് വന്നിട്ടും വീണ്ടും വിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ മനസ്സില്ല. ഇല്ല, അവിടെ എന്തെങ്കിലും കാണും, വെറുതെ ആയിരിക്കില്ല. അത് ദേവന്മാര് ആരാധന നടത്തുന്ന തന്നെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് തന്ത്രിമാരും എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞ് അവസാനം നിൽക്കക്കണ്ടില്ല തോന്നി. ഇത് സംഗതി പുറത്തായി. പലരും ഇത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു പിന്നെ അവസാനം അവര് പറഞ്ഞു ഈ ശബരിമല മകരജ്യോതി എന്ന് പറയുന്ന ഈ വിളക്കല്ല, അവിടെ ആകാശത്ത് ഒരു നക്ഷത്രം ഉദിച്ചു വരുന്ന എന്ന് പറഞ്ഞൊരു അതും കള്ളത്തരം. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളത്തരത്തെ മൂടിവെക്കാൻ വേണ്ടിട്ട് വേറൊരു കള്ളത്തരം. എന്നുവെച്ചാ ഇവര് ഒരിക്കലും സത്യം പറയത്തില്ല. ഇങ്ങനെയുള്ള ഭയങ്കര തട്ടിപ്പുകൾ, ഇതാണ് വിശ്വാസത്തിന്റെ ചൂഷണം എന്ന് പറയും. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഒരുപാട് പൈസ ഉണ്ടായി, ഒരുപാട് ആൾക്കാർ മണ്ടന്മാരായി. അപ്പോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന കാര്യം എന്നൊക്കെ പറയുമ്പോ ആകെ മൊത്തത്തിന്റെ ഒരു തട്ടിപ്പ് പരിപാടിയാണെന്നുള്ളത് അറിയുമ്പോ പിന്നെ ഇത് ഇതിനെ കുറിച്ച് എന്ത് പറയാനാണ്? അങ്ങനെ വരാൻ പാടില്ല. യുക്തിവാദികൾ പറഞ്ഞിട്ടും ആരും അംഗീകരിച്ചില്ല. കാരണം ഗവൺമെന്റിന്റെ പിന്തുണയോടെ നടത്തുന്നു. അവിടെ പോയി പിന്നീട് ഇവര് പോയി 73 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാനൊരിക്കൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണ്, ശബരിമലയിലെ കള്ളത്തരം കണ്ടുപിടിക്കാൻ. പക്ഷെ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കൽ ശ്രമിച്ചതാണ്. ഇതിന് ശേഷം ഞാൻ വിജയിച്ചില്ല. അപ്പോ 73 ഈ വാർത്ത വന്നതിന് ശേഷം പോലീസ് തന്നെ അവിടെ ഏർപ്പാട്. പിന്നെ പോലീസ് അവിടെ അന്ന് വീഡിയോ ഒന്നും ഇവിടെ നിന്ന് അത് എടുക്കാൻ പറ്റില്ല. അത്ര അപ്പൊ ഇതും ഒരു വിശ്വാസമാണ്, മനുഷ്യനെ മൊത്തം പറ്റിക്കുന്ന, ലോകരം മുഴുവൻ പറ്റിച്ച ഒരു പരിപാടി മകരവിളക്ക്. എന്റെ കുട്ടിക്കാലത്തൊക്കെ മകരവിളക്ക് ആരെങ്കിലും കൊളുത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ അടിക്കും ജനങ്ങള്. അന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കും. അപ്പോ അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു വശമാണ്. എന്താണ് ആൾക്കാരെ ചൂഷണം ചെയ്യുക, അങ്ങനെ ആകരുത്. പക്ഷെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കാണിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ എണ്ണം കൂടും. ആൾക്കാരും വിശ്വാസികളുടെ എണ്ണം കൂടുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടുന്നതാണോ? അപ്പൊ ഈ ശബരിമല നാമജപം അത് ഒക്കെ നടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഈ പഴയ സംഭവമാണ് എപ്പോഴും. ഇതെന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? ഇത് മുഴുവൻ ഇങ്ങനെ കള്ളത്തരത്തിലൂടെ ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തതല്ലേ? പിന്നെ അതിൻ്റെ അകത്ത് രാഷ്ട്രീയവും പല കാര്യങ്ങളും ഉണ്ടായിട്ടാണ് ആൾക്കാർ റോഡിൽ ഇറങ്ങി കിടന്ന് സ്വാമിയെ ശരണയപ്പോ എന്ന് വിളിക്കുന്നത്. ഇവരൊക്കെ ഇങ്ങനെ വിശ്വാസികളാക്കിയെന്ന് തോന്നുന്നു. ഈ ഒരു തട്ടിപ്പാണ് കണ്ടുപിടിച്ചപ്പോൾ ഉടനെ തന്നെ പറഞ്ഞാൽ അത് മകര ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് വേറെ, അത് വേറെയാണ്, അതൊരു നക്ഷത്രമാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ അത് എന്നാലിപ്പോഴും അവിടെ പോയി എന്നിട്ട് ആൾക്കാർ മനസ്സ്, അതാണ് പറയുന്നത്, മനസ്സങ്ങനെ ആയിപ്പോയാ പിന്നെ അത് മാറ്റാൻ ഒക്കത്തില്ല. മനസ്സ് ഒരു തരത്തില് അങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇത് തട്ടിപ്പിലൂടെ വളർന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും അവിടെ മനസ്സ് മാറത്തില്ല, വീണ്ടും മനസ്സ് അവിടെ തന്നെ കിടക്കും. അതാണ് മനസ്സിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ ആശ്രയിച്ചിട്ട് നിങ്ങളുടെ മനസ്സെങ്ങനെയോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ വിശ്വാസവും അവിശ്വാസവും. തീവയ്പ്പിന് മുമ്പ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, പിന്നെ തീവച്ചതിന് ശേഷം പുതുക്കി പണിഞ്ഞു വന്നെയാണ്. ക്ഷേത്രമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, തടിയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു. പിന്നെ അത് പുതുക്കി പണിഞ്ഞ് അതിന് തീ പിടിക്കാത്ത രീതിയിലൊക്കെ പിന്നെ ചെയ്തു എന്നുള്ളത്. പ്രചരണം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് എന്നുവെച്ചാ ഇവിടെയുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്ന എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെ കമ്മ്യൂണിസം ഒന്ന് വളർന്നു വന്നപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളിലൊന്നും വരുമാനം കുറഞ്ഞു. ഈ ക്ഷേത്രങ്ങളൊക്കെ നടത്താൻ വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദേവസ്വം ബോർഡുകാർ ആലോചിച്ചത് എന്താ ഇതിനൊരു പരിപാടി, അപ്പൊ ശബരിമലയിലെ ഒരു അത്ഭുതം കാണിക്കുക. അങ്ങനെ അവര്, കാരണം പണ്ടവിടെ മലമ്പണ്ടാരങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു, അവരവിടെ തീ കായുമായിരുന്നു, അതിവിടെ കാണുമായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുമായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചിട്ട് അവരെന്ത് ചെയ്തു, ഇങ്ങനെ ഒരു സ്ഥിരം പരിപാടി അവിടെ അങ്ങ് ആസൂത്രണം ചെയ്തു, പ്രചാരണം കൊടുത്ത് ജനങ്ങളങ്ങോട്ട് ഇടിച്ചു കയറി. ശബരിമലയിലെ വരുമാനം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും ചെലവ് കണക്കി ശമ്പളം കൊടുക്കാനും. ഇത് അങ്ങനെ മനഃപൂർവ്വം ജനങ്ങളെ പറ്റിച്ച ഒരു സമ്പ്രദായമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അത് വളരെ അയ്യപ്പ സേവാസംഘം ഉണ്ടാക്കി, അതൊക്കെ ഇതിനുവേണ്ടി ഉണ്ടാക്കിയാണ്. അതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, ചില സിനിമാ നടന്മാരുണ്ടായിരുന്നു. അത് ആസൂത്രിതമായി സർക്കാരിന്റെ പിന്തുണയോടുകൂടി ചെയ്ത പരിപാടികളാണ്. അങ്ങനെ അത് വലുതാക്കി കള്ളത്തരം പ്രചരിപ്പിച്ച് അങ്ങനെയാണ് ഇത്രയും വലിയൊരു ദൈവത്തെ ഉണ്ടാക്കിയെടുത്ത്. അത് എല്ലായിടത്തും ഉണ്ട്. എവിടെയാണ് തിരുപ്പതിയിലായാലും ശരി, ഭയങ്കരമായ പ്രചാരണം നടത്തി ആസൂത്രിതമായി രാഷ്ട്രീയക്കാരുടെ സഹായത്തോടുകൂടിയ ഇതിങ്ങനെ വലുതാക്കിയെടുക്കുന്നു എല്ലായിടത്തും. അങ്ങനെയൊക്കെ പല തട്ടിപ്പുകളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്.